ഈ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടമെന്റൽ റിയാലിറ്റി എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തിൽ നമ്മള് കണ്ടെത്തിയ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. ഓ, അർത്ഥം പറയും. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കണ്ടെത്തുന്നതിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ. അത് ബ്രഹ്മമെന്നാണ് പറയണമെങ്കിൽ മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയും. മറിച്ച് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾ, ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾക്കും അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പ്രയോഗിക്കാം. അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. ഇത് കുറച്ച് വേർതിരിച്ച് മനസ്സിലാക്കാതെ ആൾക്കാർ ഇങ്ങനെ പ്രസംഗത്തിൽ ഉപയോഗിച്ചപ്പോൾ ആൾക്കാർ അക്യുറസി ഇല്ലാതെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ അബ്സല്യൂട്ട് റിയാലിറ്റി, ഇപ്പോ ക്ലാസിക്കൽ ഫിസിക്സില് പ്രഭാഷണം ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷണം ഒക്കെ നടത്തുമ്പോ പറയുന്നത് എന്താണ് അവന് അറിയത്തില്ല, കേൾക്കുന്നു മനസ്സിലാകും. ക്ലാസിക്കൽ ഫിസിക്സില് ടൈം സ്പേസ് എന്ന് പറയുന്നതിന് അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയും. അത് ആരുടെ? ന്യൂട്ടന്റെ ക്ലാസിക്കൽ ഫിസിക്സ് അബ്സല്യൂട്ട് റിയാലിറ്റി. അപ്പോ അവിടെ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ടൈം സ്പേസിനെയാണ്. മോഷൻ ഇതിനൊക്കെ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയും. പിന്നീട് സയൻസ് പുരോഗമിച്ചപ്പോ പിന്നെ അതിനെയൊന്നും അബ്സല്യൂട്ട് റിയാലിറ്റി ആയിട്ട് അംഗീകരിക്കാതെ. ഇപ്പോഴത്തത് അത് ഞാൻ പറയാം ഇപ്പൊ എന്താണെന്നുള്ളത്. അപ്പോ ഇതിന്റെ വ്യത്യാസാദ്യം മനസ്സിലാക്കണം. എന്താണ് അബ്സല്യൂട്ട് റിയാലിറ്റിയും അൾട്ടിമേറ്റ് റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോ ഇന്ന് ടൈം സ്പേസ് എന്നെല്ലാം പറയുന്നതിന് ഇന്നത്തെ സയൻസ് ഫിസിക്സിൽ പറയുന്നത് അതിനെയൊക്കെ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയും. പക്ഷെ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നും അബ്സല്യൂട്ട് റിയാലിറ്റി എന്നും പറയുന്നതിന് വരുന്ന പ്രധാനമായ വ്യത്യാസം, അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ന്യൂട്ടൺ തന്നെ പറഞ്ഞ ടൈം സ്പേസ് അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞ എന്റെ അർത്ഥം അതിന് മാറ്റമില്ലാത്തതെന്നാണ്. ന്യൂട്ടൺ ദൈവവിശ്വാസിയായിരുന്നു. ന്യൂട്ടൺ പറഞ്ഞത് ദൈവത്തിന്റെ വ്യാപകത, ദൈവം സർവവ്യാപിയാണല്ലോ, അതിന് ആ വ്യാപകതയാണ് ഈ ദേശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്പേസ്, സ്പേസ് സർവത്ര ഉണ്ടല്ലോ. ദൈവം ഒമിനി പ്രസന്റ് ആണ്. ആ ഒമിനി പ്രസൻസ് ആണ് ഈ സ്പേസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ദൈവം എറ്റേണലാണ്, അതാണ് കാലത്തിലൂടെ മനസ്സിലാകും, ടൈമിലൂടെ മനസ്സിലാകും എന്ന് വിചാരിച്ച് ദൈവം ദേശവും കാലവും ഒന്നും അല്ല, അങ്ങനെ പറയുന്നില്ല. അപ്പോ ഒമിനി പ്രസൻസ് എന്നും നിലനിൽക്കുന്ന കാലം, എന്നും നിലനിൽക്കുന്നതാണ് ദേശം. എന്നും സർവവ്യാപിയാണ് കാലം, എന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടതെല്ലാം അബ്സല്യൂട്ടാണെന്ന് ഐൻസ്റ്റൈൻ അന്ന് മനസ്സിലാക്കിയിരുന്നു. അതാണ് അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് ഭൗതികത്തിന് ഉപയോഗിച്ചിരുന്നു പണ്ട്. ഈ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുമ്പോൾ സയൻസ് പറയുമ്പോൾ അത് അബ്സല്യൂട്ടല്ല, എന്നുവെച്ചാൽ അത് മാറുന്നതാണ്. ഐൻസ്റ്റൈൻ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാലും മാറാത്തതെന്നുള്ള അർത്ഥത്തിലാണ്. ടൈമിനും സ്പേസിനും ഒന്നും ഒരിക്കലും മാറ്റം ഇല്ല. അത് ദൈവത്തിന്റെ തന്നെ എന്താണ് ഒരു സാന്നിധ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ദൈവം അതാണെന്ന് പറയത്തില്ല. അതുകൊണ്ട് തന്നെ അതിന് മാറ്റമില്ല ടൈമിനും സ്പേസിനും. അതുകൊണ്ട് അത് അബ്സല്യൂട്ടാണ് എന്നാണ് ആര് പറഞ്ഞത്? ന്യൂട്ടൺ പറഞ്ഞു. അതിനാണ് ഐൻസ്റ്റീൻ വന്നിട്ട് തിരുത്തി, ഐൻസ്റ്റീൻ പറഞ്ഞു അത് റിലേറ്റീവാണ്, അബ്സല്യൂട്ട് അല്ല. ഇന്നിപ്പോ മോഡേൺ സയൻസും സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു നിലപാടാണ് റിലേറ്റീവാണ്, ആണ് മോഡേൺ സയന്റിഫിക് റിയലിസം എന്ന് പറയും. മോഡേൺ സയന്റിഫിക് റിയലിസം അത് ഐൻസ്റ്റീനെ തുടർന്ന് വന്നതാണ്. അപ്പോ ഇതിന് വ്യത്യാസമുണ്ട്. ഇപ്പോ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൈം സ്പേസ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് മാറാത്തതെന്നോ എന്ന് ഒരുപോലെ ഇരിക്കുന്നതെന്നോ അങ്ങനെയൊന്നുള്ള അർത്ഥത്തിലല്ല. സയൻസ് എല്ലാ തിയറികളും, സയൻസ് കണ്ടെത്തുന്ന എല്ലാ പരമാർത്ഥങ്ങളും എല്ലാ സത്യങ്ങളും താത്കാലികമാണ്, മാറ്റം വരാം. അതിനാണ് സയന്റിഫിക് റിയലിസം എന്ന് പറയുന്നത്. ഒന്ന് സ്ഥായിയല്ല. മോഡേൺ സയന്റിഫിക് റിയലിസം എന്ന് പറയുന്നതാണ്. അപ്പൊ അതിനെ അൾട്ടിമേറ്റ് എന്നാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഫീൽഡുകളെ കുറിച്ച് പറഞ്ഞു. ഈ ഫീൽഡ് എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ഇൻഡിപെൻഡന്റ് റിയാലിറ്റി എന്നല്ല, അതൊരു ലെയർ ഓഫ് റിയാലിറ്റി എന്നാണെന്ന് വെച്ചാൽ റിയാലിറ്റിയുടെ ഒരു ഒരു ഭാഗം അതാണ്. ഇനി അത് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ പിന്നിൽ മറ്റൊരു റിയാലിറ്റി ഉണ്ടായിരിക്കാം, അത് സയൻസ് കണ്ടെത്തും. അതിന്റെ പിന്നിൽ വേറൊന്നുണ്ടായിരിക്കാം, അത് സയൻസ് കണ്ടെത്തും. അതും എന്തായിരിക്കും? ഭൗതികമായിരിക്കും. അല്ലാതെ ഈ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് ഈ ഫീൽഡുകള്, ക്വാണ്ടം ഫീൽഡൊക്കെ അല്ലെങ്കിൽ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ എന്നൊക്കെ പറയും, ഇതൊക്കെ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത് ബ്രഹ്മത്തെ ആശ്രയിക്കുന്നു എന്നോ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവം ഉണ്ടെന്നോ എന്നുള്ളതിനൊന്നും എവിഡൻസ് ഇല്ല. അതിന്റെ പിന്നിൽ മറ്റൊരു ഇതുപോലെ തന്നെ ഒരു റിയാലിറ്റി ഉണ്ടായിരിക്കും, അത് ഭൗതികമായിരിക്കും. മനുഷ്യൻ കണ്ടെത്തുന്നത് വരെ അതിനെ കുറിച്ചൊന്നും തീർത്ത് പറയാൻ പറ്റില്ല. ഇപ്പോ കണ്ടെത്തിയത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു നിർവചനമാണ് എന്ത്? ആ ഇത് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്ന ഫീൽഡുകളാണ് എന്ന് പറഞ്ഞാൽ അത് പെർമനന്റ് അല്ല. അപ്പൊ ഈ മോഡേൺ സയന്റിഫിക് റിയലിസത്തിൽ അങ്ങനെ പെർമനന്റ് ഒരു റിയാലിറ്റി ഇല്ല. മനുഷ്യൻ കണ്ടെത്തുന്നതനുസരിച്ചെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അത് ഈ പറയുന്ന അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് വരുന്ന വ്യത്യാസം അതാണ്. അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ മാറ്റമില്ല. മനസ്സിലായോ? ഇപ്പൊ സയൻസിൽ അബ്സല്യൂട്ട് റിയാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഇതുവരെ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല? സയൻസിൽ അബ്സല്യൂട്ട് റിയാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്തുകൊണ്ട്? ഇതാരോടാ ഞാൻ പറയുന്നത്? അത് വല്ലാത്ത ചോദ്യമാണ്. സയൻസിലെ അബ്സല്യൂട്ട് റിയലിസം ഉണ്ടെന്ന് പറയുന്നു, അതെങ്ങനെ? അതൊരു റിലേറ്റീവ് ആണ്. അല്ല, അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് അത് ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി പിന്നീട് മാറി ഞാൻ പറഞ്ഞു പറയണം. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ശരിയാവില്ല. അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞത് എന്താണ്? സയൻസിലെ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞത് സ്പേസും ടൈമും. എന്തുകൊണ്ട് അതിനെ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞു? ആര് പറഞ്ഞു? ന്യൂട്ടൺ പറഞ്ഞത്. ക്ലാസിക്കൽ ഫിസിക്സിന്റെ കാലത്ത് പറഞ്ഞാണ് അതൊക്കെ. മനസ്സിലായോ? അപ്പൊ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നല്ല അബ്സല്യൂട്ട് റിയാലിറ്റി എന്നും സയൻസ് പറയുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞിരുന്ന ദേശകാലങ്ങളെ ഈ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് വിളിച്ചത് ആര്? ന്യൂട്ടനാണ്. ന്യൂട്ടൺ പറഞ്ഞ ന്യൂട്ടന്റെ മെക്കാനിക്സ് അതിലാണ് ഇത് വരുന്നത്. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ വരുന്നതാണ്. അവിടെ പലതും അബ്സല്യൂട്ടാണ്, മനസ്സിലായോ? അപ്പോ സയൻസും അബ്സല്യൂട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സയൻസിനും അബ്സല്യൂട്ട് റിയാലിറ്റി ഉണ്ട്. പക്ഷെ അത് മോഡേൺ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മോഡേൺ സയന്റിഫിക് റിയാലിറ്റിയിൽ ആ പറയുന്ന അബ്സല്യൂട്ട് റിയാലിറ്റി ഇല്ല, മനസ്സിലായോ? മോഡേൺ ഫിലോസഫി ഓഫ് സയൻസ് അതില് എന്താണ്, അബ്സല്യൂട്ട് റിയാലിറ്റി ഇല്ല, പക്ഷെ അൾട്ടിമേറ്റ് റിയാലിറ്റി ഉണ്ട്. അപ്പോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് മാറ്റം സംഭവിക്കാം. ഇപ്പോ അത് നമ്മൾ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാലും നാളെ അത് മാറും. ബ്രഹ്മത്തിന് പറയുന്ന എന്താണ്? അബ്സല്യൂട്ട് റിയാലിറ്റി. അതിന്റെ പ്രത്യേകത എന്താണ്? അതിനൊരിക്കലും മാറ്റമില്ല. ബ്രഹ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ കാലദേശങ്ങൾക്കപ്പുറമാണ്. പക്ഷെ കാലദേശങ്ങൾക്കാണ് ന്യൂട്ടൺ പറഞ്ഞ അബ്സല്യൂട്ട് റിയാലിറ്റി. കാലദേശങ്ങൾക്കാ പറഞ്ഞത്. കാലദേശങ്ങൾക്ക് അതീതമായ ബ്രഹ്മത്തിനല്ല അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് വിളിച്ചത്. ഇന്ന് പറയുന്ന അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുമ്പോൾ അത് ഈ കാലദേശങ്ങൾക്ക് ഉള്ളിലുള്ള കാര്യങ്ങളാണ്, അതായത് യൂണിവേഴ്സിനുള്ളിലുള്ള കാര്യമാണ്. അത് കാലദേശങ്ങളും പെടും. ഇതെല്ലാം എന്താണ്? അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുമ്പോൾ അത് അബ്സല്യൂട്ടല്ല, അതിന് മാറ്റം സംഭവിക്കും. എന്തുകൊണ്ട്? സയൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രസീവ് നോളജാണ്. എന്ന് പറഞ്ഞാൽ സയൻസിന്റെ അറിവെന്ന് പറയുന്നത് എന്താണ്? അത് പ്രോഗ്രസീവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആക്യുറസി കൂടുതൽ കൂടുതൽ, ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യത. ആ കൃത്യത കൂടുതൽ കൂടുതൽ കൂടുതൽ വെളിപ്പെട്ടു വരികയാണ് സയൻസിന്റെ തിയറി പറയുന്നത്. കൃത്യത വെളിപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ബ്രഹ്മത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് എന്തേ പറയാൻ പറ്റൂ? അല്ല, അബ്സല്യൂട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ബ്രഹ്മത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എന്തേ പറയാൻ പറ്റൂ? മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി എന്നേ പറയാൻ പറ്റൂ. പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഇത് തിരിച്ചറിയണം. പറയുന്നവർക്ക് തിരിച്ചറിവ് കാണത്തില്ല, നമ്മൾ കേൾക്കുമ്പോൾ ഈ വ്യത്യാസം തിരിച്ചറിയണം. അതുപോലെ ഫണ്ടമെന്റൽ റിയാലിറ്റി, അബ്സല്യൂട്ട് റിയാലിറ്റി എന്നൊക്കെ പറയുന്നത് ഫിസിക്സിന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ അതെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ അത്തരം അറിവുകളെല്ലാം ഈ സയൻസിന്റെ അറിവിന്റെ ഒരു പ്രത്യേകത എന്താണോ, സയന്റിഫിക് നോളജ് എന്ന് പറയുന്നത് അത് അതിന്റെ ഒരു ഏറ്റവും വലിയ അതിന്റെ ഒരു ആ അറിവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഡിസ്കവറീസ് ആണ്. ഡിസ്കവറീസ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തലുകളാണ്. കറക്റ്റ്, കണ്ടെത്തലുകളാണ് സയന്റിഫിക് നോളജിന്റെ പ്രത്യേകത. ആശയം ബ്രഹ്മത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പ്രത്യേകത എന്താണ്? പറഞ്ഞു ശരിയാണ്. വിശ്വാസമാണ്, വ്യക്തിപരമായ ജ്ഞാനമാണ്. ഫൈനലായിട്ട് എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? റിയലൈസേഷൻ എന്നാണ്. മനസ്സിലായോ? ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് റിയലൈസേഷൻ. സയന്റിഫിക് നോളജ് എന്ന് പറയുന്നത് രണ്ടും നോളജാണ്, എന്ന് പറയുന്നത് ഡിസ്കവറീസ് ആണ്. അപ്പൊ അത് രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ബ്രഹ്മജ്ഞാനം അതിൽ യൗക്തികമായ ജ്ഞാനമുണ്ട്, യുക്തിയുടെ തലത്തിലുള്ള ജ്ഞാനമുണ്ട്, പിന്നെ വിശ്വാസത്തിന്റെ തലമുണ്ട്. ആത്യന്തികമായിട്ട് ബ്രഹ്മജ്ഞാനികളുടെ ക്ലെയിം എന്താണ്? അത് റിയലൈസേഷൻ എന്നാണ്, സാക്ഷാത്കാരം എന്നാണ്. അപ്പൊ ഈ ജ്ഞാനത്തിന് തന്നെ വ്യത്യാസമുണ്ട്. ഈ സയന്റിഫിക് ഡിസ്കവറി, ആ നോളജിന്റെ പ്രത്യേകത എന്താണ്? അത് കേവല സബ്ജക്റ്റീവ് അല്ല, ഒബ്ജക്റ്റീവ്. സയന്റിഫിക് നോളജ് എന്ന് പറയുന്നത് കേവലം സബ്ജക്റ്റീവായ നോളജ് അല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോ ഒരു റിസർച്ച് നടത്തുന്നു, ഒരാൾക്കും ആ റിസർച്ച് ചെയ്യാം, പത്ത് പേർക്കും ആ റിസർച്ച് ചെയ്യാം. പത്ത് പേര് കൂടി ചേർന്ന് കിട്ടിയാലും, പത്ത് പേര് കൂടി ചേർന്ന് റിസർച്ച് നടത്തി കഴിഞ്ഞാൽ പത്ത് പേർക്ക് ഒരേ തരത്തിലുള്ള നോളജ് ആർജിക്കാൻ പറ്റും ഡിസ്കവറിയിലൂടെ. അത് കേവലം സബ്ജക്റ്റീവായ ഒരു അറിവ് അല്ല, എന്നുവെച്ചാൽ കേവല വ്യക്തിനിഷ്ഠമാണ്. അതൊരു ഗ്രൂപ്പിനും അറിവുണ്ടാവും, ഒരേപോലെയുള്ള അറിവുണ്ടാവും, ആ ഗ്രൂപ്പിനെ തന്നെ കിട്ടും. പക്ഷെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഗുരുവിനുണ്ടായ ശിഷ്യനുണ്ടാകത്തില്ല, ശിഷ്യനുണ്ടായ ഗുരുവിനുണ്ടാകത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വ്യക്തിപരമാണ്. സ്വാമിജി, ഈ സമ്പ്രദായം എന്നൊക്കെ പറയുമ്പോ അത് ഗുരുവിനുണ്ടായാലും ശിഷ്യനും ഉണ്ടാവണ്ടേ? ഈ സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നത് ആ ഗുരുവിനുണ്ടായ അതേ അനുഭവം ശിഷ്യനും ഉണ്ടാകണം. അത് ചിലപ്പോ ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാകാതിരിക്കും. അങ്ങനെയും വരാം. മനസിലായോ? അപ്പോ ഇദ്ദേഹം ഉണ്ടല്ലോ കേരളോപദേശത്തിലൊക്കെ എന്റെ ഗുരു പഠിപ്പിച്ചത് നിനക്ക് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞത് ഒരു സ്വാമി ഉണ്ടല്ലോ അറിയാത്തതിനപ്പുറം സർവം ബ്രഹ്മമയു എന്നുള്ള പാട്ടൊക്കെ എഴുതിയ ഒരു സ്വാമി ഉണ്ട്. അതെഴുതിയ ആരാണ്? സദാശിവ ബ്രഹ്മേന്ദ്രർക്ക് ഇതുപോലെ തന്നെ വലിയ അനുഭൂതി ഉണ്ടായെന്നാണ്. അനുഭൂതി ഉണ്ടായി അദ്ദേഹം ഇങ്ങനെ കറങ്ങിയെടുക്കാൻ തുടങ്ങി. അപ്പൊ ആരോ ചെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുത്ത്, ഓ ഇങ്ങനെ സദേശിവ ബ്രഹ്മേന്ദ്രർ ഇപ്പൊ കറങ്ങി നടക്കുകയാണ്, അദ്ദേഹം എന്തോ വലിയൊരു അനുഭൂതിയിൽ എത്തിച്ചേർന്നൊക്കെ പറയുന്നു. അപ്പൊ ഗുരു പറഞ്ഞു, അയ്യോ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ലല്ലോ. ആര്? അദ്ദേഹത്തിന്റെ ഗുരു. അപ്പൊ ഗുരുവിനില്ലാതെ ശിഷ്യന്മാർക്കുണ്ടാവാം. അതെ, തന്നെ. അങ്ങനെയൊക്കെയുള്ള കഥകൾ സദാശിവ ബ്രഹ്മേന്ദ്രനെ കുറിച്ചുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, അങ്ങനെയും സംഭവിക്കാം. ഗുരുവിനില്ലാത്തത് ഇല്ലാത്ത അനുഭൂതി ശിഷ്യനുണ്ടാവും. അപ്പൊ അത് അങ്ങനെ എന്താന്ന് പറയാൻ പറ്റും. നമ്മള് വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്താണ്? അബ്സല്യൂട്ട് റിയാലിറ്റിയും പിന്നെ അബ്സല്യൂട്ട് റിയാലിറ്റിയും പിന്നെ അൾട്ടിമേറ്റ് റിയാലിറ്റിയും തമ്മിലുള്ള. അപ്പൊ ഈ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിനുള്ളിൽ വരുന്ന റിയാലിറ്റികളും അത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഫിലോസഫി ഓഫ് സയൻസ് എന്ന് പറയുന്നൊരു ഒരു വലിയ ബ്രാഞ്ചുണ്ട്. അതിനകത്തതിനെ കുറിച്ച് പിന്നെ പല പല കാഴ്ചപ്പാടുണ്ട്. അതാണ് നേരത്തെ വെച്ചത് ഇന്നെന്താണ് പറയുന്നത്, ഇന്നത്തെ അതാണ് മോഡേൺ സയന്റിഫിക് റിയാലിറ്റി. റിയാലിറ്റി എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം. മനസ്സിലായോ? മോഡേൺ എന്ന് പറയാൻ കാരണം ന്യൂട്ടന്റെ കാലമൊക്കെ കഴിഞ്ഞിരുന്നു. ന്യൂട്ടന്റെ കാലം കഴിഞ്ഞ് ഐൻസ്റ്റൈന്റെ കാലത്തിൽ നിന്ന് മുമ്പോട്ട് പോയി. ഇന്ന് ക്വാണ്ടം ഫിസിക്സിന്റെ കാലമാണ്. അപ്പോ ഈ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ സയൻസിലും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയുന്ന ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പറഞ്ഞാൽ അത് വാക്കുകൊണ്ടും മനസ്സുകൊണ്ടൊന്നും എത്തത്തില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ അതാണ് ബ്രഹ്മം, അങ്ങനെ വന്നാണ് സത്യമെങ്കിൽ ചോദിക്കും, നിങ്ങളെങ്ങനെ സത്യത്തെക്കുറിച്ച് പറയുന്നു, നിങ്ങളെങ്ങനെ സത്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു, നിങ്ങളെങ്ങനെ സത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങൾ എന്താണ് ഈ ബ്രഹ്മത്തെക്കുറിച്ച് ഒരുപാട് ഡിബേറ്റുകളൊക്കെ നടത്തുന്നു, ഇതൊക്കെ എങ്ങനെ സാധിക്കും? കാരണം ആ ബ്രഹ്മം എന്ന് പറയുന്ന വാക്കിനും മനസ്സിനും ഒക്കെ അപ്പുറമുള്ള ഒന്നാണ്. അപ്പോ വാക്കിനും മനസ്സിനും അപ്പുറമുള്ള അങ്ങനെ ഒരു ബ്രഹ്മത്തെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യർ ബുദ്ധി കണ്ടുപിടിച്ചിട്ട് എന്ന് പറഞ്ഞു. അതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി ആണെങ്കിലും ഒരു വ്യാവഹാരിക സത്യമുണ്ട് എന്ന് പറഞ്ഞു. ഒരു വ്യാവഹാരിക സത്യത്തെ കൂടെ അംഗീകരിച്ചു. എന്നാലേ ഈ ബ്രഹ്മത്തെ കുറിച്ച് പറയാൻ പറ്റൂ. ഗുരുവും ശിഷ്യനും ഉണ്ടാവും. പരസ്പരം ഉപദേശിക്കാൻ ഒരാളും ഉപദേശം കേൾക്കാൻ ഒരാളും ഉണ്ടാവും. പിന്നെ ഇങ്ങനെ പലർക്കും മോക്ഷം ഉണ്ടാകത്തുള്ളൂ. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വ്യാവഹാരികമായി ഒരു സത്യത്തിൽ ഇതൊക്കെ നടക്കൂ. ഇല്ലെങ്കിൽ പാരമാർത്ഥിക സത്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഈ പറയുന്ന ഒരു കാര്യം വർക്ക് ചെയ്യത്തില്ല. എന്തുകൊണ്ടത്? മനസ്സിനും ബുദ്ധിക്കും ചിന്തയ്ക്കും എല്ലാം അതീതമാണ്. അവിടെ പിന്നെ ഇങ്ങനെ ഇതൊക്കെ നടക്കും. അതുകൊണ്ട് അങ്ങനെ ഒന്നിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശങ്കരാചാര്യ കണ്ടുപിടിച്ച ഒരു ശങ്കരാചാര്യ സ്വന്തം ബുദ്ധിയല്ല, ഇത് ബൗദ്ധന്മാരിൽ നിന്ന് കിട്ടിയാണ്. ബൗദ്ധന്മാരാണ് ഇങ്ങനെ ആദ്യം ഒരു വിദ്യ കൊണ്ടുവരുന്നത്. എന്താണ്? വ്യാവഹാരിക സത്യം. അവർ പറഞ്ഞ സമൃദ്ധി സത്യം. ഇത് കൊണ്ടുവന്ന് പ്രയോഗിക്കുമ്പോ ഈ വ്യാവഹാരിക സത്യം എന്ന് പറയുന്നതും ഇന്ന് സയൻസ് പറയുന്ന ഇതാണ്. ഈ സയൻസ് ഇതും കൂടെ ആൾക്കാർ കൂട്ടിക്കുഴയ്ക്കുന്നു. സയൻസ് പറയുന്ന അൾട്ടിമേറ്റ് റിയാലിറ്റി അല്ല. എന്തുകൊണ്ട്? ഈ വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന സത്യമാണ്. പാരമാർത്ഥികമായ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സത്യത്തെയാണ് എന്ത് പറയുന്നത്? വ്യാവഹാരിക സത്യം. അത് ശങ്കരാചാര്യ വേണമെങ്കിൽ ഇങ്ങനെ പറയും. എന്താണോ ഈ ബ്രഹ്മം പാരമാർത്ഥിക സത്യമാണ്, അത് വാക്കിനും മനസ്സിനും ഒന്നും എത്തത്തില്ല. പക്ഷെ ആ ബ്രഹ്മസത്യം തന്നെ ഈ പ്രപഞ്ചത്തിലൂടെ അനുഭവപ്പെടുന്നതാണ് വ്യാവഹാരിക സത്യം എന്ന് പറയും. എങ്ങനെയാണ് എന്നാണോ ഞാൻ പറയുന്നതൊന്നും കൂടെ തലയ്ക്കകത്ത് കയറുന്നില്ല, ഒന്നും തലയ്ക്കായിരുന്നില്ല. എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാൻ എന്റെ വാക്കുകൾക്കൊപ്പം ആരും എത്തുന്നില്ല. ഞാനിങ്ങനെ നിൽക്കുന്നതാണ് വ്യവഹാരിക സത്യം. ബ്രഹ്മത്തെ ആശ്രയിച്ച് പറഞ്ഞിട്ടേ ഇല്ല. അതായത് ഈ പാരമാർത്ഥികമായ സത്യം, ബ്രഹ്മസത്യം, മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് വിളിക്കുന്ന ആ സത്യം ഈ പ്രപഞ്ചത്തിലൂടെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് വ്യാവഹാരിക സത്യം. എന്താണ് പരമാർത്ഥികമായിട്ടുള്ള ബ്രഹ്മത്തിന്റെ ബ്രഹ്മത്തിന്റെ അനുഭവത്തിൽ കൂടി അറിയുന്നതാണ് വ്യാവഹാരിക സത്യം. ശരിയായില്ല. പാരമാർത്ഥികമായിട്ടുള്ള സത്യം ബ്രഹ്മത്തിലൂടെ അല്ല, പാരമാർത്ഥികമായ സത്യം വ്യാവഹാരികമായ ഇതിലൂടെ അറിയപ്പെടുന്നതാണ്. തെറ്റി. എന്താ ഇത്രയും നമുക്ക് പിടിക്കാൻ? ഇത്രയും വലിയ പ്രയാസം. എന്നല്ല പറഞ്ഞത്. വ്യാവഹാരിക സത്യം എന്തെന്നാണ് ചോദിച്ചത്? വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത് ബ്രഹ്മത്തിനെ അനുഭവത്തിൽ കൂടി അറിയുന്നതാണ് വ്യാവഹാരിക സത്യം. ഞാൻ പറഞ്ഞത് പറയാൻ പറഞ്ഞ സിമ്പിളായി ഞാൻ പറഞ്ഞാണ് മലയാളം. ഒരിക്കൂടെ പറയാം. മസിൽ പിടിച്ച് പല്ലം കടിച്ച് കണ്ണും മിഴിച്ചിരിക്കണം. ഇന്നി തെറ്റിച്ച ഞാൻ എഴുന്നേറ്റ് ഉച്ചയിലടിക്കും. അല്ല വേറെ ഇനി വേറെ മരുന്നൊന്നുമില്ല. പാരമാർത്ഥികമായ ബ്രഹ്മസത്യം പ്രപഞ്ചത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്നതാണ് വ്യാവഹാരിക സത്യം. പരമാർത്ഥികമായ ബ്രഹ്മസത്യം പരമാർത്ഥികമായ ബ്രഹ്മ പ്രപഞ്ചത്തിലൂടെ അനുഭവിക്കുന്നതാണ് വ്യാവഹാരിക സത്യം. ഒപ്പിന്റ് വേറെ പരമാർത്ഥികമായ സത്യം ഈ പ്രപഞ്ചത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? വ്യാവഹാരിക സത്യം. ഇതിനാണ് ഒരു അടുത്തയാള് പറഞ്ഞു. പാരമാർത്ഥികമായ സത്യം ഈ പ്രപഞ്ചത്തിലൂടെ നമ്മൾ അറിയുന്നതിനെയാണ് വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത്. വ്യാവഹാരിക സത്യം. അപ്പൊ വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ആണ്. എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നു? ബ്രഹ്മസത്യത്തെ അല്ലെങ്കിൽ പാരമാർത്ഥിക സത്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോ ഇനി ആധുനിക സയൻസ് പറയുന്ന അൾട്ടിമേറ്റ് റിയാലിറ്റി, അതും വ്യാവഹാരിക സത്യവും തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ ഒന്നാണെന്ന് ആൾക്കാരൊന്ന് പഠിപ്പിക്കുന്നുണ്ട്. വ്യാവഹാരിക സത്യവും അൾട്ടിമേറ്റ് റിയാലിറ്റിയും ഒന്നല്ല എന്ന് പറഞ്ഞു. എന്നാ എന്താ വ്യത്യാസം പറഞ്ഞേ? പരമാർത്ഥിക സത്യം അതിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം. ഒറ്റവാക്കിലും വിശദീകരിച്ചു പറയാം. ചോദ്യം ഒരു കൂടെ ആവർത്തില്ല. വ്യാവഹാരിക സത്യവും അദ്വൈതി പറയുന്ന വ്യാവഹാരിക സത്യവും, മനസ്സിലായോ? അദ്വൈതി പറയുന്ന വ്യാവഹാരിക സത്യവും സയൻസ് പറയുന്ന അൾട്ടിമേറ്റ് റിയാലിറ്റിയും വ്യത്യാസമുണ്ട്. എന്താണെന്നാ ചോദിച്ചത്. സയൻസ് പറയുന്ന അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് തന്നെ. എന്താണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ? ടൈം സ്പേസ്. പിന്നെ പിന്നെന്താണ്? ലാസ് ഓഫ് നേച്ചർ, പ്രപഞ്ചത്തിന്റെ പ്രപഞ്ച നിയമങ്ങൾ, അതൊക്കെ അൾട്ടിമേറ്റ് റിയാലിറ്റിയാണ്. പിന്നെ ഫീൽഡുകൾ, അതൊക്കെ അൾട്ടിമേറ്റ് റിയാലിറ്റിയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? ഊർജമേഖലകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആ മെഷറബിൾ എന്ന് പറഞ്ഞു. അപ്പോ അതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് സയൻസ് പറയുന്നത്. അത് ഈ അദ്വൈതം പറയുന്ന വ്യാവഹാരിക സത്യത്തിൽ നിന്ന് അത് വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. എന്താണ് വ്യത്യാസം? അത് പറയാൻ പറ്റില്ല. എന്ന് പറയാൻ പറ്റില്ല. ഡിപ്പെൻഡന്റ് അല്ലാന്ന് പറയാൻ പറ്റില്ല. അൾട്ടിമേറ്റ് റിയാലിറ്റി അത് ഡിപ്പെൻഡന്റ് അല്ലാന്ന് പറയാൻ പറ്റില്ല. ബ്രഹ്മജ്ഞാനത്തിന്റെ കാര്യം ഇവിടെ പറയുന്നത് ഡിഫറൻസ് ചേഞ്ചസ് ആണ്. ബ്രഹ്മമായിട്ടുള്ള പരമാർത്ഥ സത്യം, പരമാർത്ഥ സത്യത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ത് ഉത്തരം എന്ന് തോന്നുന്നു. പക്ഷേ സ്വാമി ചോദിച്ചത് ഈ സയൻസും വ്യവഹാര സത്യമായിട്ടുള്ള ഡിഫറൻസ് ആണ്. അത് വ്യാവഹാരിക സത്യവും അൾട്ടിമേറ്റ് റിയാലിറ്റിയും തമ്മിലെ വ്യത്യാസം. അത് സയന്റിഫിക് ആയിട്ടുള്ളതല്ലേ അൾട്ടിമേറ്റ് റിയാലിറ്റി? അത് പറയാൻ ഭയങ്കര പാടാ. എന്താ പാടല്ലാത്ത? വ്യത്യാസം ഉണ്ടെന്നാ പറഞ്ഞത്. അതാ രണ്ടും ഒന്നല്ല, ആ വ്യത്യാസം ഉണ്ടെന്നാണ് സ്വാമി ആ ചോദ്യം വന്നപ്പോ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു വ്യത്യാസവും ഇല്ലെന്നാണ്. അപ്പൊ സ്വാമി വ്യത്യാസമാണ് ചോദിക്കുന്നത്. അതെ പിന്നെ ഞങ്ങൾ എങ്ങനെ പറയും വ്യത്യാസം ഇല്ലെന്നുള്ള? ആ ശരി, വ്യത്യാസമില്ല. എന്തുകൊണ്ട് വ്യത്യാസമില്ല? അത് പറഞ്ഞോ. സയൻസ് ചേഞ്ചബിൾ ആണ്, വ്യവഹാരികവും ചേഞ്ചബിൾ ആണ്. വ്യവഹാരിക സത്യം, വ്യാവഹാരിക സത്യം, സത്യം എപ്പോഴും ചെയ്യുന്നു. പ്രായം കണ്ടില്ലേ, ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെ ഇരുന്ന, ഇപ്പൊ വയസ്സായി, ഇതിങ്ങനെ മാറി, ഇത് ചത്തുപോകും, ഇതിന്റെ ഉണ്ടാകും, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ആ സയൻസും അതുപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് ശരി. പിന്നെ പിന്നെ ഇതിന്റെ ഒരു പറഞ്ഞു ശരിയാ. വ്യാവഹാരിക സത്യത്തിൽ മാറ്റങ്ങൾ കാണുന്നുണ്ട്. സയൻസ് പറയുന്ന ഈ അൾട്ടിമേറ്റ് റിയാലിറ്റിയിലും മാറ്റങ്ങളുണ്ട്. കാലദേശങ്ങൾക്കുള്ളിലെന്ന് പറയുമ്പോഴത്തേക്ക് അത് വ്യത്യാസം ഇല്ലെന്നാണ് അവിടെ. അത് ശരിയാണ്. പ്രധാനമായ വ്യത്യാസം ഇനി എന്താണ്? അതായത് ഈ പറയുന്ന ഈ വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത് എപ്പോഴും ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ബ്രഹ്മത്തെ പ്രത്യേകം മനസ്സിലാക്കണം. ബ്രഹ്മത്തെ ആശ്രയിച്ച് എന്തുള്ളൂ വ്യാപാര സത്യം. സയൻസ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൾ സയൻസിന്റെ കാര്യമല്ല പറയുന്നു. അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് ബ്രഹ്മത്തെ ആശ്രയിച്ച് അല്ലായിരിക്കുന്നു. മനസ്സിലായോ? നമ്മൾ പറയുന്നതിന് ആക്യുറസി വേണം. കാളമൂത്രം പോലെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഒഴിച്ചുകൊണ്ടിരുന്നാ പോരാ, പറയുന്നതിന് കൃത്യത വേണം. അതായത് വ്യാപാരിക സത്യം എന്ന് പറയുമ്പോൾ അദ്വൈതി പറയുന്നത് എപ്പോഴും അത് ഒരു അബ്സല്യൂട്ട് റിയാലിറ്റി, അതിനെ ആശ്രയിച്ച് അതിന് നിൽക്കാൻ പറ്റും. ബ്രഹ്മമെന്ന് പറയുന്ന പാരമാർത്ഥിക സത്യത്തെ ആശ്രയിച്ച് മാത്രമേ ഈ പറയുന്ന വ്യാപാരിക സത്യത്തിന് നിലനിൽക്കാൻ പറ്റും. പക്ഷെ സയൻസ് പറയുന്ന അൾട്ടിമേറ്റ് റിയാലിറ്റി ബ്രഹ്മത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒന്ന് അല്ല. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്തുകൊണ്ടല്ല? ഒന്ന്, അംഗീകരിക്കുന്നില്ല എന്നുള്ളതല്ല. ഇപ്പോ സയൻസിന്റെ പറഞ്ഞല്ലോ, സയൻസിനെ സംബന്ധിച്ചിടത്തോളം സയൻസിന്റെ അറിവ് എന്ന് പറയുന്നത് ഡിസ്കവറിയാണ്, അത് റിയലൈസേഷൻ അല്ല. സയൻസിന്റെ ഡിസ്കവറി പുരോഗമിക്കുന്നത് എങ്ങനെയാണ്? കൂടുതൽ കൂടുതൽ ആക്യുറസിയിലായിട്ടാണ് അത് പുരോഗമിക്കുന്നത്. അപ്പോ ഇപ്പോ സയൻസ് കണ്ടെത്തിയ ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് ഫീൽഡാണ്. നാളെ ഇതിനപ്പുറം ഒരു ലെയർ സയൻസ് കണ്ടെത്തിയെന്നിരിക്കും, ഈ ഫീൽഡുകൾ ആശ്രയിക്കുന്ന ഇന്നതാണ്. അടുത്ത ദിവസം അതിനപ്പുറം വേറെ എന്തിനെ കണ്ടെത്തിയെന്നിരിക്കും. അപ്പോ അങ്ങനെ സയൻസ് പ്രോഗ്രസ് ചെയ്യുന്ന, ആക്യുറസിയിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്ന, എന്നുവെച്ചാൽ റിയാലിറ്റിയിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നതാണ് സയൻസിന്റെ പോക്ക്. ആസമയം ബ്രഹ്മമാണെങ്കിലും ഇനി അവിടെ പ്രോഗ്രഷനൊന്നുമില്ല. ഈ വ്യാപാരി സത്യം, പാരമാർത്ഥി സത്യം, ഇതിനപ്പുറം ഇനി പോകാൻ പറ്റില്ല. റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പാരമാർത്ഥിക സത്യത്തിൽ ചെന്നപ്പോ അവസാനിച്ചു, ഇനി മുമ്പോട്ട് അതിന് പോകാൻ പറ്റത്തില്ല. സയൻസിന്റെ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നതോ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. ഇന്ന് കണ്ടെത്തിയതും എന്താണ്? സയൻസിനെ സംബന്ധിച്ചിടത്തോളം നോളജ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് നോളജ് ആണ്. എന്തിനെ സംബന്ധിച്ചുള്ള? റിയാലിറ്റിയെ സംബന്ധിച്ചുള്ള അപ്രോക്സിമേറ്റ് നോളജ് ആണ്. എന്താണ് സയൻസിനുള്ള അപ്രോക്സിമേറ്റ് നോളജ് ആണ്? ബ്രഹ്മത്തിന്റെ പാരമാർത്ഥിക സത്യത്തെ കുറിച്ചാണെങ്കിലോ അത് അബ്സല്യൂട്ട് പെർഫെക്റ്റ് നോളജ് ആണ്. മനസ്സിലായോ? ബ്രഹ്മത്തെ കുറിച്ചുള്ള നോളജ് എന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ് നോളജ് ആണ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. അതിനപ്പുറമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ സയൻസിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലോ അത് റിയാലിറ്റിയെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ അറിവിനെ അവർ പറയുന്നത് പെർഫെക്റ്റ് നോളജ് അല്ല, അപ്രോക്സിമേറ്റ് നോളജ് ആണ്. മനസ്സിലായോ? അപ്പോ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നോണ്ട് ഇത് ഒരിക്കലും ബ്രഹ്മത്തിൽ എത്തിച്ചേരത്തില്ല. കാരണം ഇത് രണ്ട് വിപരീത ദിശകളിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സയൻസ് എന്താണ്? കൂടുതൽ കൂടുതൽ ആക്യുറസി ഉള്ള നോളജിന് വേണ്ടിയിട്ടാണ് സയൻസ് ശ്രമിക്കുന്നത്, അല്ല പെർഫെക്റ്റ് നോളജിന് വേണ്ടിയിട്ടല്ല. ഓരോ അറിവ് കിട്ടുമ്പോഴും അവർ പറയുന്ന എന്താണിത്? അപ്രോക്സിമേറ്റ് നോളജ് എന്നാണ്. പക്ഷെ ബ്രഹ്മം എങ്ങനെയാണ്? അത് പെർഫെക്റ്റ് ആണ്. അതിന്റെ അറിവെന്ന് പറയുന്നത് എന്താണ്? ഡിസ്കവറി അല്ല, മറിച്ച് എന്താണത്? റിയലൈസേഷൻ. റിയലൈസേഷൻ എന്ന് വെച്ചാൽ ഇൻഡിവിഡ്വൽ റിയലൈസേഷൻ ആണ്. ഇൻഡിവിഡ്വൽ, വ്യക്തിപരമായ റിയലൈസേഷൻ ആണ് അത്. ആ ഇപ്പോ എന്താണ്, ഇവിടെ ഇത്രയും പേരിരിക്കുന്നു. ഈ സയന്റിഫിക് നോളജ് എന്ന് പറയുന്നത് അത് അപ്രോക്സിമേറ്റ് ആയതുകൊണ്ട് തന്നെ, സയൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു അപ്രോക്സിമേറ്റ് നോളജ് ഉണ്ടാവും. മനസ്സിലായോ? ആശയം ബ്രഹ്മം പറയുന്ന അവിടെ പെർഫെക്റ്റ് നോളജാ വേണ്ടത്. അപ്പോ ഒരാൾക്ക് പെർഫെക്റ്റ് നോളജ് ഉണ്ടായാൽ വേറൊരാൾക്ക് അത് ഉണ്ടാകത്തില്ല. ഇൻഡിവിഡ്വൽ ആണ് ആ നോളജ്, അത് റിയലൈസേഷനും ആയിരിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് ഇതിന്റെ റിയാലിറ്റിയെ സംബന്ധിച്ചുള്ള ഈ മോഡേൺ സയന്റിഫിക് റിയാലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രഹ്മത്തിന്റെ പാരമാർത്ഥിക സത്യമായിട്ട് ഒരു തരത്തിലും യോജിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അവിടെ സയൻസ് ഫിലോസഫി സയൻസ് എന്താ പറയുന്നത്, ഒരു റിയാലിറ്റി ഉണ്ട്, അത് നമ്മുടെ മൈൻഡിനെ നമ്മുടെ ബോധത്തെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നു, നമ്മുടെ മനസ്സിനും ബോധത്തിനും പുറമെ ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന് ഒരു റിയാലിറ്റി ഉണ്ട്, ഇതാണ് സയന്റിഫിക് റിയാലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മുടെ ബോധത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അല്ല. ആ സമയം ബ്രഹ്മ പാരമാർത്ഥിക സത്തെക്കുറിച്ച് എന്താ പറയുന്നത്, അത് പ്യുർ കോൺഷ്യസ്നെസ് എന്ന് പറയും, സച്ചിദാനന്ദം എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ആ പാരമാർത്ഥിക സത്യത്തെ വിശദീകരിക്കുന്നു. അപ്പോ ഈ സയന്റിഫിക് റിയാലിറ്റി എന്താ പറയുന്നത്, നമ്മുടെ മനസ്സിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബോധത്തെ ആശ്രയിച്ചല്ല റിയാലിറ്റി നിൽക്കുന്നു. എന്തുകൊണ്ടവര് അങ്ങനെ പറയാൻ കാരണം, ഇപ്പോ മൈക്രോസ്കോപ്പ് മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പും ബാക്ടീരിയ എന്ന് പറയുന്ന റിയാലിറ്റി ഇവിടെ ഉണ്ടായിരുന്നു, അവര് റിയാലിറ്റിയാണ്. മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച് അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യന് അതിനെ കുറിച്ചുള്ള അറിവുണ്ടാകുന്നു. അതിന് മുമ്പ് എന്തുണ്ടായിരുന്നു, ബാക്ടീരിയ ഉണ്ടായിരുന്നു. അപ്പൊ ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു റിയാലിറ്റിയാണ്. ഇപ്പൊ നമ്മുടെ ബോധത്തെ ആശ്രയിച്ചല്ല അത് നിലനിൽക്കുന്നത്. ഇപ്പോ മണ്ണിന്റെ അടിയിൽ, ഇപ്പൊ നമ്മളിരിക്കുന്ന മണ്ണിന്റെ അടിയിൽ പെട്രോൾ കാണും, കണ്ടയ്ക്ക. ഈ പെട്രോൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അറിഞ്ഞില്ലെങ്കിലും അതവിടെ കിടപ്പുണ്ട്. എന്തുകൊണ്ട്, അതൊരു റിയാലിറ്റിയാണ്. അത് നമ്മുടെ ബോധത്തെ ആശ്രയിച്ചാണോ, നമ്മൾ കുഴിച്ചു കുഴിച്ചു ചെന്നപ്പോ നമ്മുടെ ബോധം അവിടെ പെട്രോളിനെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്, ആണോ? നമ്മൾ കുഴിച്ചു ചെന്നപ്പം നമ്മുടെ മനസ്സ് സൃഷ്ടിച്ചാണോ പെട്രോളിനെ? അല്ല, പെട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ബോധത്തെ ആശ്രയിക്കാതെ തന്നെ എന്റെ അടിയിൽ കിടപ്പുണ്ട്, ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടന്നപ്പോ അങ്ങനെയാ മനുഷ്യൻ കണ്ടെത്തിയത്. അപ്പൊ റിയാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യന്റെ ബോധത്തെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല, മനസ്സിലായോ? അതിനാണ് അവർ പറയുന്നത് ഓണ്ടോളജിക്കൽ ക്ലെയിം. സയൻസ് പറയുന്നു ഓണ്ടോളജിക്കൽ ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണോ, റിയാലിറ്റിക്ക് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ട്, മനസ്സിലായോ? റിയാലിറ്റിക്ക് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ട്, അത് സയന്റിഫിക് റിയാലിറ്റിക്ക്, സയന്റിഫിക്കായ റിയാലിറ്റിക്ക് അതിന് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ട്. അതിനാണ് ഓണ്ടോളജിക്കൽ ക്ലെയിം എന്ന് പറയുന്നത് ഫിലോസഫി ഓഫ് സയൻസിന്. മറ്റൊന്ന് എന്താണ് പറയുന്നത്, എപ്പിസ്റ്റമോളജിക്കൽ ക്ലെയിം. എന്താണ് പറയുന്നത്, നമ്മുടെ ബോധത്തെ ആശ്രയിക്കാതെ തന്നെ ഈ റിയാലിറ്റിക്ക് നിലനിൽക്കാം. അതാണ് ഞാൻ വൈറസിന്റെ ഉദാഹരണം പറഞ്ഞത്. നമ്മുടെ ബോധത്തെ ആശ്രയിക്കാതെ തന്നെ റിയാലിറ്റിക്ക് നിലനിൽക്കാം എന്ന് വെച്ചാൽ, വൈറസുകൾ നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്റ്റാർസ്, ഇതെല്ലാം ഈ യൂണിവേഴ്സിൽ ജീവൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു, മനസ്സിലായോ? ജീവനെന്ന് പറയുന്നത് ഉണ്ടായിട്ട് ഏകദേശം ഒരു 5 ബില്യൺ വർഷങ്ങളായിട്ടുള്ളൂ. ഇയേഴ്സ് ആയിട്ടുള്ളൂ ഇവിടെ ജീവൻ ഉണ്ടായിട്ട്. അതിനു മുമ്പ് എന്തുണ്ട്, അതിനു മുമ്പ് ഈ സ്റ്റാർസ് ഉണ്ട്, ഗാലക്സികളുണ്ട്, ഇതെല്ലാം അതിനു മുമ്പേ ഉണ്ട്. അപ്പോ നമ്മുടെ ബോധത്തെ അതെല്ലാം, അതൊക്കെയാണ് സയൻസ് പറയുന്നത് റിയാലിറ്റി. അപ്പൊ നമ്മുടെ ബോധത്തെ ആശ്രയിച്ചാണ് അതൊക്കെ നിലനിൽക്കുന്നത് അല്ല. അപ്പൊ ഓണ്ടോളജിക്കൽ ക്ലെയിം, എപ്പിസ്റ്റമോളജിക്കൽ ക്ലെയിം, പിന്നെ സിമാന്റിക് ക്ലെയിം, ഇതൊക്കെ ഫിലോസഫി ഓഫ് സയൻസിൽ വരുന്നതാണ്. അതെന്താ പറയുന്നത്, സിമാന്റിക് എന്ന് വെച്ചാൽ ഭാഷാപരം. ഇപ്പൊ ഒരു വാക്ക് ഉപയോഗിക്കുകയാണ് ഇലക്ട്രോൺ, ഒരു വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വാക്ക് ഈ പ്രപഞ്ചത്തിന്റെ ഒരു റിയാലിറ്റിയാണ് വെളിപ്പെടുത്തുന്നത്. മനസ്സിലായോ? അത് റെപ്രസെന്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഈ പ്രപഞ്ചത്തിന്റെ ഒരു സത്യത്തെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇപ്പൊ ജീൻ എന്ന് പറയുന്നു. ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബയോളജിക്കൽ സ്ട്രക്ചറാണ് ജീൻ എന്ന് പറയുന്നത്. എന്താണ് എന്താണ് ജീൻ എന്ന് പറഞ്ഞാല്? ഒരു ബയോളജിക്കൽ സ്ട്രക്ചറാണ്. ആ വാക്ക് ജീൻ എന്ന് പറയുന്ന വാക്ക് ആ യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മനസ്സിലായോ? ജീൻ എന്ന് പറയുന്ന വാക്ക് അങ്ങനെ ഒരു ഈ ഞാൻ പറയുന്ന എന്തെങ്കിലും നിങ്ങളുടെ തലയിൽ കയറുന്നുണ്ടോ? എന്ത് കയറുന്നു? അപ്പൊ ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോളജിക്കൽ സ്ട്രക്ചർ. അപ്പോ അത് ആ വാക്ക് തന്നെ അങ്ങനെ ഒരു സത്യത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുകയാണ്. അങ്ങനെയാണ് സിമാന്റിക് ക്ലെയിം എന്ന് പറയുന്നത്. എപ്പിസ്റ്റമോളജിക്കൽ എന്ന് വെച്ചാൽ ജ്ഞാനശാസ്ത്രപരമായ. പിന്നെ ഓണ്ടോളജിക്കൽ എന്ന് വെച്ചാൽ സത്താപരമായ. സത്താപരമായ ഒന്നും ആദ്യം കേൾക്കുകയാണോ? മനസ്സിലായിട്ടില്ല. പിന്നെ സിമാന്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷാപരമായ. ഇപ്പൊ ന്യൂറോൺ എന്നൊരു വാക്ക് പറയും. ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ഒരു റിയാലിറ്റി വെളിപ്പെടുത്തുകയാണ്. എന്താണ് ആ റിയാലിറ്റി? ഒരു സെല്ല്. ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെല്ല്. അപ്പോ ഇത്തരം വാക്കുകൾ, അതായത് സയന്റിഫിക് തിയറിയില് ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു റിയാലിറ്റിയെ വെളിപ്പെടുത്തുകയാണ് എന്ന് പറയുന്നതിനാണ് സിമാന്റിക് ക്ലെയിം എന്ന് പറയുന്നത്. ഇത് എവിടെ പറയുന്നു? ഫിലോസഫി ഓഫ് സയൻസ്. അതിൽ തന്നെ മോഡേൺ സയന്റിഫിക് റിയാലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നവർ പറയുന്നതാണ്. എന്തിനാണ് ഇത് പറയുന്നത്? അപ്പൊ ഈ റിയാലിറ്റികളെല്ലാം പറയുന്നത് എന്താണ്? അൾട്ടിമേറ്റ് റിയാലിറ്റികളെന്നാണ്. പക്ഷെ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബ്സല്യൂട്ട് അല്ല. എന്തുകൊണ്ട്? ഇതൊരു പ്രോഗ്രസീവായ നോളജാണ്. ഇത് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു നോളജാണ്. അതുകൊണ്ട് ഇനി എന്താണ്? പിന്നെ ഇത് ഡിപ്പെൻഡന്റ് ആണ്, ഇത് കണ്ടിജന്റ് ആണ്. കണ്ടിജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് നേരെ വിപരീതമാണ്. ഞാനീ പറയുന്നത് അർത്ഥം പറഞ്ഞാൽ മതി. വേറെ സയൻസ് അവിടെ ഇവിടെ നിന്ന് പോയിട്ട് വീണ്ടെടുത്ത് കിടന്നുള്ളതെ പൊടി പറ്റും. അതായത് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നതായിരിക്കാം. മനസ്സിലായോ? അതിന് കണ്ടെത്തേണ്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ ആശ്രയിക്കുന്ന ഒന്ന് ഇവിടെ പറയുന്ന ഒരു അബ്സല്യൂട്ട് റിയാലിറ്റി ആയിരിക്കില്ല. മനസ്സിലായോ? അത് ഈ ഭൗതികത്തിലുള്ള എന്താണ് ഡിഫറന്റ് ലേയേഴ്സ് ഓഫ് റിയാലിറ്റി ആയിരിക്കും. മനസ്സിലായോ? പല തലങ്ങളുള്ള റിയാലിറ്റികളുണ്ട്. ഒന്ന് അത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യകാലത്ത് മനുഷ്യന് അറിവുണ്ടായത് ആറ്റത്തെ കുറിച്ചാണ്. കുറച്ചുകൂടെ മനുഷ്യൻ പുരോഗമിച്ചു കഴിഞ്ഞപ്പോ അവന് എന്ത് ചെയ്തു? ഇലക്ട്രോൺസിനെ കുറിച്ച് ജ്ഞാനമുണ്ടായി. കുറച്ചുകൂടെ അവൻ പുരോഗമിച്ചു വന്നപ്പോഴാണ് ന്യൂക്ലിയസിനെ കുറിച്ച് ജ്ഞാനമുണ്ടായത്. കുറച്ചുകൂടെ പുരോഗമിച്ചു വന്നപ്പോഴത്തേക്കാണ് അവന് ക്വാണ്ടം ഫീൽഡുകളെ കുറിച്ച് ജ്ഞാനമുണ്ടായത്. അപ്പോ ഇതെല്ലാം റിയാലിറ്റിയെ കുറിച്ചുള്ള അറിവാണ്. പക്ഷെ അതെന്ത് ചെയ്യുന്നു? ഇത് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. മനസ്സിലായോ? ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ആ ന്യൂക്ലിയസിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഇത് ആ ക്വാണ്ടം ഫീൽഡിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അപ്പോ ഇത് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. പക്ഷെ ഓരോന്നും എന്താണ് ആ റിയാലിറ്റിയെ കുറിച്ചുള്ള ആക്യുറസി വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഭൗതികമായ റിയാലിറ്റിയെ കുറിച്ചുള്ള ആക്യുറസിയാണ് ഇങ്ങനെ ഈ സയൻസ് പുരോഗമിച്ചപ്പോ ഉണ്ടായ അറിവ്. അത് അവിടെ ഇടയ്ക്ക് ആരും ഒരിടത്തും ബ്രഹ്മം കയറി വന്നില്ല. മനസ്സിലായോ? ബ്രഹ്മം ഒരിടത്തും വന്നില്ല. അപ്പൊ ഈ ബ്രഹ്മം മനസ്സിലായോ, ബ്രഹ്മമെന്ന് പറയുന്ന പാരമാർത്ഥിക സത്യത്തെയും ഈ പറയുന്ന റിയാലിറ്റികൾ അൾട്ടിമേറ്റ് റിയാലിറ്റിയും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് എന്താണ്? വെറും പരമ അസംബന്ധവും അബദ്ധവുമാണ്, ഒരിക്കലും നടക്കാത്ത കാര്യം. അതൊന്നും എനിക്കറിയത്തില്ല, അത് എന്താണ് ഉപയോഗിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. നിങ്ങളത് കേട്ടിട്ട് തന്നെ തീരുമാനിക്കും. ഇതിന്റെ രണ്ടിന്റെയും വ്യത്യസ്തമായ സ്വഭാവങ്ങൾ എന്തോ എനിക്ക് എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷെ എന്റെ അറിവിൽ എന്ന് ഞാൻ പറയുന്നു കേട്ടോ, ഞാൻ പറയുന്ന എന്റെ അറിവില് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം ഈ പറയുന്ന മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റിയും ബാക്കി പറയുന്ന പലതരത്തിലുള്ള റിയാലിറ്റികൾ, ഇന്ന് ഈ ഫിലോസഫിയോ സയൻസിലെ ഒരു ഭാഗമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ അതിനകത്ത് പലതും ഉണ്ട് മനസ്സിലാകും. അപ്പോ ഈ പറയുന്ന ഭാഗങ്ങളുമായിട്ട് ഒരു തരത്തിലും ഇതിനെ യോജിപ്പിക്കാൻ പറ്റത്തില്ല, ഇത് രണ്ട് വിപരീതമായ ദിശയിലാണ് പോകുന്നത് മനസ്സിലായോ. ഒന്ന് കൂടുതൽ കൂടുതൽ ആക്യുറസിയിലേക്ക് പ്രോഗ്രസീവായി, എപ്പോഴും അതിന്റെ ഒരു പ്രത്യേകത എപ്പോഴും നമ്മൾ ഈ നോളജ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് നോളജാണ്, ഏത് സയന്റിഫിക് റിയാലിറ്റിയെ കുറിച്ചുള്ള നോളജ്. മറ്റേതാണെങ്കിലോ പൂർണ്ണത, പൂർണ്ണവിധം, പൂർണ്ണാദ്, പൂർണ്ണ എവിടെ നോക്കിയാലും പൂർണ്ണമാണ് മനസ്സിലായോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് സാധ്യമായ കാര്യമല്ല. പിന്നെ എങ്ങനെ സാധിക്കുമെന്നൊക്കെ ചോദിച്ചാൽ അതെനിക്ക് അറിയത്തില്ല. എന്റെ അറിവ് വെച്ച് ഞാൻ പറയാണ്, ഇനി വേറെ ആരെങ്കിലും കൂട്ടി യോജിപ്പിച്ചാൽ നല്ല കാര്യം, അതെന്താണെന്ന് എനിക്കും അറിയാൻ താല്പര്യമുണ്ട്. എങ്ങനെ കൂട്ടി അതിനും വ്യത്യാസമുണ്ട്. അതായത് ഈ ഞാനിപ്പോ പറഞ്ഞില്ലേ എന്താണ് മോഡേൺ സയന്റിഫിക് റിയാലിസം എന്ന് പറയുന്നത്, റിയലിസം എന്ന് പറയുന്നത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാഴ്ചപ്പാടാണ്, പഴയ രീതിയിൽ മാറിയ കാഴ്ചപ്പാടുകളാണ്. ഇതിങ്ങനെ ഒന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ മാറിയെന്ന് വെച്ചാൽ അത് എന്താണ് സയൻസിന്റെ ഒരു പ്രത്യേകതയാണ്, അതൊന്നും മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് ഏതിനെങ്കിലും ഒന്നിനെ മുറുകെ പിടിച്ചിട്ട് ഇതാണ് പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് അതിനെ അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പറയുന്നതുകൊണ്ടൊരു ന്യൂനതയൊന്നുമില്ല. മറ്റത് വാക്കിനും മനസ്സിനും ഒക്കെ അപ്പുറമുള്ള ഒരു സത്യമാണ്, അതിനെ ഞാൻ റിയലൈസ് ചെയ്തു എന്ന് പറയുന്ന ഒരു സത്യം. അത് ഇപ്പൊ നമ്മൾ റിയലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അതിവിടെ ആരെങ്കിലും റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിനെ രണ്ടിനെയും നമുക്ക് യോജിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്, ഇതിന്റെ പോക്ക് രണ്ടു വശത്തേക്കാണ്. അതുകൊണ്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അബ്സല്യൂട്ട് റിയലിസം, അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയുമ്പോൾ എവിടെ ഉപയോഗിക്കേണ്ടത്? രണ്ടിടത്തും ഉപയോഗിക്കാം, ബ്രഹ്മത്തിന് ഉപയോഗിക്കാം, സയൻസിന് ഉപയോഗിക്കാം. ഇതുവരെ പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ലാതായി പോയി. അല്ല സ്വാമി അബ്സല്യൂട്ട് എന്നും അൾട്ടിമേറ്റ് എന്നും പറഞ്ഞത് സയൻസിന്റെ ഇവിടെ നമ്മൾ പറഞ്ഞ പെർഫെക്റ്റ് ഞാനീ പറഞ്ഞ കാര്യങ്ങളെ ഒരു പത്ത് തവണ കേട്ടു പോകണം, എന്നാലേ ഇത് തലയിൽ കയറത്തുള്ളൂ. പത്ത് തവണ കുറഞ്ഞത് ഇത് മനസ്സിലാകണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് എവിടെയാ ഉപയോഗിക്കുന്നത്? സയൻസില്. പിന്നെ ബ്രഹ്മത്തിന് എന്താ പറയുന്നത്? മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി. സയൻസിൽ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് എവിടെയാ ഉപയോഗിച്ചത്? സയൻസില് ചോദിച്ചതിനു ചുരുക്കി ഉത്തരം പറയുക, എന്റെ തൊണ്ടയിലെ വെള്ളം. സയൻസില് അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് എവിടെ ഉപയോഗിച്ചത്? അതായത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ളതിനെ. ഒരു രക്ഷയില്ല, ഇത്ര പെട്ടെന്ന്. ആ അതാര് പറഞ്ഞത്? ന്യൂട്ടൺ ഉപയോഗിച്ചാണ്. ശരി, ഇത്രയും മതി, എന്റെ ആരോഗ്യം പോയി.